മുപ്പത്തി അഞ്ചാം ദശകം. സഖ്യം സ്ഥാപിച്ചു സുഗ്രീവനോട് അനിലജനാൽ ദുന്ദുവീയാസ്തിപൊക്കി തൻ അങ്കുഷ്ഠേന തള്ളി കണകൾ വഴിയറുത്തിട്ടു സാലങ്ങളേഴും കൊന്നു സുഗ്രീവനോടേറ്റേഴും അമിതബലൻ ബാലിയെ വ്യാജപൂർവം വൃഷക്കാലം കഴിച്ചു വിരഹഗതവശാതി മതങ്കാശ്രമത്തിൽ. സുഗ്രീവൻ വാനരൗഹപ്പടയെ അണികളായി നിർത്തി സൗമിത്രി ഭീതൻ തൃക്കണ്ണാൽ നോക്കി നീയും ദൈതയെഴുമിടം തേടും ആ നമ്ര സൈന്യം. സന്ദേശം വാദജങ്കൽ കുതുകമുടരുളി മോതിരത്തോടുമൊപ്പം സീതാന്വേഷം നടത്തി കപിവരരുലകിൽ ക്ലിഷ്ടരായിട്ടു ദിക്കും. സമ്പാദിക്കാർന്നു പുത്തൻ ചിറകുതവ കഥാകർണനത്താൽ പറന്നു തൻ വാക്കാലബ്ധിചാടിപ്പുരിയ ജനകജയ്ക്കേക്ക് നിന്നങ്കുലീയം. വാടീനാശത്തിലക്ഷക്ഷതി അതുമുളവായി ബദ്ധനായി രാവണാസ്യം കണ്ടു കത്തിച്ചു ലങ്കാപുരി അനിലസുതൻ മൗലിരത്നത്ത നൽകി. നീ സുഗ്രീവാംഗദാദി പ്രബല കപി മഹാസേനയാലെ മറച്ചി ഭൂവാകച്ചെന്നിതാഴിക്കരയിൽ നിശിചരേന്ദ്രാനുജൻ കാൽ വണങ്ങി കേട്ടു നീ ഗൂഢമായിട്ടരികളുടെ വിശേഷങ്ങൾ ആഗ്നേയ ബാണം കാണെ പേടിച്ചിതംബോധിനി ഉടനരുളിപ്പോകുവാൻ മധ്യമാർഗം. കൊണ്ടന്നാർ മർക്കടന്മാർ മലകൾ പലതും അസേതു ബന്ധിച്ചൊടുക്കി ദൈത്യൂഹം ദംഷ്ട്ര സാലം ശില നഖ ശിഖരീ ശസ്ത്രജാലങ്ങളാലേ കാണിച്ചു പോർക്കളത്തിൽ പടുതയനുജനോടൊത്തു നീ ഇന്ദ്രജിത്തായി നാഗാസ്ത്രാബദ്ധനാകെ ഗരുഡനുടെ സുഭദ്രാനിലൻ മുക്തനാക്കി ജീവാപായം സുമിത്രാതനയനു വരുമോ വേലിനാൽ. കൊണ്ടുവന്നു ശൈലം തന്നേകനുമാനുടനെ കുചരിതൻ വീഴുകയായി മേഘനാഥൻ. മായാക്ഷോഭങ്ങൾ വൈഭീഷണമൊഴികളിൽ നിന്ന് അറ്റുടൻ കുംഭകർണൻ തന്നോടേറ്റിട്ടിളക്കീധര പടമുഴുവൻ വെല്ലുവോൻ ചത്തുവീണു. കൈക്കൊണ്ടാനിന്ദ്രനെ കീടിനരഥകവചം രാവണൻ തന്നൊടേറ്റാൻ ബ്രഹ്മാസ്ത്രത്താൽ മുറിച്ചാൻ ഗളനിര എരിതീ മുക്തയെ സ്വീകരിച്ചാൻ ദേവൗഘത്തിൻ വരത്താൽ ഉടൻ ഉയിരുടയോർ വാനരന്മാരടും നീലങ്കാരാജാവടും പോയി നിജനഗരമതിൽ സപ്രിയൻ പുഷ്പകത്തിൽ രാജാവായി വാണു പത്തായിരമധികം എഴുന്നാണ്ടു സീതായുധൻ നീ സന്തുഷ്ടൻ പാപവാക്കാൽ ശിവശിവ പരിചിൽ തള്ളി നീ ഗർഭകാലേ. ശത്രുഘ്നൻ കൊന്നു നിന്നാൽ ലവണതിജനെ ശൂദ്രനെ കൊന്നു നീയും വാൽമീകി രക്ഷണത്തിൽ ജനകജസുധരെ പെറ്റു രണ്ടാളയന്നാൾ പാടി വാൽമീകി രാമായണമതിമധുരം പുത്രർ നിൻ യജ്ഞഭൂവിൽ സീതാ സ്വീകാരമോർക്ക് ക്ഷിതിയിലവൾ മറഞ്ഞെത്തി കാലാലയത്തിൽ തള്ളി സൗമിത്രിയെയും സ്വയമത സരയൂമക്തരാം ഭൃത്യരോടും കൂടി സ്വർഗത്തിലെത്തി തനതുപദമതിൽ ചെന്നു വൈകുണ്ഠവാസ. നൂനം മർത്യാവതാരം നിജം ഇതു മനുജർക്കിന്നു പാഠം കവിഞ്ഞാൽ കാമം ധർമ്മം തരുന്നു വ്യതവിരഹജമായി തള്ളലാൽ പുണ്യവാനെ. ആത്മാരാമൻ നിനക്കോ വ്യഥകൾ വെറുതെയാണ് ഉക്രിയൻ ചക്രപാണെ നീതാൻ സത്വൈകരൂപൻ പവനപുരപതേ തീർക്കുകൻ വ്യാധി ദുഃഖം.